എൻ്റെ പ്രിയ മക്കളെ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, നമുക്ക് സെഷൻ 9 കുറച്ച് നാൾ മുമ്പ് ദൈവം നടത്താനായിട്ട് സഹായിച്ചു. അതിൻ്റെ ക്വിസും റിവിഷൻ ഓഡിയോയും ഞാനിപ്പോൾ അയച്ചു തരാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്. സാധാരണ ഞാൻ MP3 ഫോർമാറ്റിലാണ് ഓഡിയോ അയച്ചുകൊണ്ടിരുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എൻ്റെ ആപ്പ് റെക്കോർഡ് ചെയ്യുന്ന M4 എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. അപ്പോൾ ഞാനത് ഇൻ്റർനെറ്റ് ആർക്കൈവിൽ അപ്ലോഡ് ചെയ്യാൻ നേരം അവർ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി. അതാണ് അയച്ചു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ നിർത്തി, കാരണം അവർ പറയുന്നത് M4U ആണ് ഇപ്പം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് M4U ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ പ്ലേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റ് ആർക്കൈവിൻ്റെ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ബ്രൗസറിൽ തന്നെ നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ M4U ഇപ്പോൾ ആരും ഇതുവരെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഞാനിപ്പം പറഞ്ഞത് കൊച്ചു പിള്ളേർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള കാര്യമല്ല അത്. നമ്മൾ ഇപ്രാവശ്യം സൾഫർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെ പറ്റിയാണ് പഠിച്ചത്. ഞാൻ ക്ലാസ്സിൽ കാണിച്ച ആ വീഡിയോസും എല്ലാം തന്നെ നോട്ട്സിലുണ്ട്. കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷനും ഉണ്ട് നോട്ട്സിൽ. ഇൻ്റർനെറ്റ് ആർക്കൈവ് പേജിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ആ നോട്ട്സ് അങ്ങനെ തന്നെ ഉണ്ട്. നമ്മളപ്പോൾ ഇൻ്ററാക്റ്റീവ് പീരിയോഡിക് ടേബിളിൽ പോയിട്ട് സൾഫറിനെ കുറിച്ച് പഠിച്ചു. സൾഫറിൻ്റെ ആറ്റോമിക് നമ്പറ് 16. എലമെൻറ്റിൻ്റെ സിമ്പിള് ക്യാപിറ്റൽ S ആണ്. നമ്മൾ രണ്ട് ഇൻ്ററാക്റ്റീവ് പീരിയോഡിക് ടേബിൾ നോക്കിയായിരുന്നു. രണ്ടാമത്തെ ഇൻ്ററാക്റ്റീവ് പീരിയോഡിക് ടേബിളിൽ, അതായത് വിക്കിപീഡിയ നമുക്ക് തന്ന പീരിയോഡിക് ടേബിൾ നോക്കിയപ്പം നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫറിൻ്റെ പഴയ പേര് ബ്രിംസ്റ്റോൺ എന്നായിരുന്നു. ഇവിടെ നല്ല മഴ തുടങ്ങി, ചിലപ്പോൾ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാൻ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര മഴ ആയതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ ഞാനിപ്പം ജനലെല്ലാം അടച്ചിട്ട് റെക്കോർഡ് ചെയ്യുവാണ്. അപ്പം അത്ര പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ സൾഫറിനെ പഴയ നാളുകളിൽ, പണ്ടത്തെ കാലത്ത്, ബ്രിംസ്റ്റോൺ BRIMSTONE എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് പഴയ വേർഷനായിട്ടുള്ള ഇംഗ്ലീഷ് ബൈബിളുകളിൽ സൾഫർ എന്ന് കാണില്ല, ബ്രിംസ്റ്റോൺ എന്നേ കാണുകയുള്ളൂ. പക്ഷേ പുതിയ ഇംഗ്ലീഷ് വേർഷനുകളിൽ ബ്രിംസ്റ്റോണിന് പകരം സൾഫർ എന്നായിരിക്കും കാണുക. രണ്ടും സെയിം തന്നെയാണ്, ഒരേ എലമെൻറ്റിൻ്റെ പേരാണ്. ബ്രിംസ്റ്റോൺ പഴയ പേര്, സൾഫർ പുതിയ പേര്. സൾഫറിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ. ഞാൻ അത് പറഞ്ഞുതരാം. നമുക്ക് റബ്ബർ മരത്തിൽ നിന്ന് കിട്ടാൻ നേരം അത് ഭയങ്കര ഒട്ടലായിരിക്കും അതിന്. അപ്പോൾ നമ്മൾ അതിനെ സൾഫർ ഇട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് കറക്റ്റ് എമൗണ്ട് ഓഫ് സൾഫർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒട്ടല് കുറയുന്ന മാത്രമല്ല, അത് ഇലാസ്റ്റിക് ആകുകയും ചെയ്യും. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അത് അതേ ഷേപ്പിലോട് തിരിച്ച് വരും. അപ്പോൾ റബ്ബർ അതിൽ സൾഫർ ഇട്ട് അതിനെ ചൂടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ എന്ന് വിളിക്കുന്നത്. ആ പ്രോസസ്സ് കഴിയാൻ നേരം റബ്ബർ ഹാർഡാവും, സ്റ്റിക്കിനെസ് കുറയും, ഒട്ടൽ കുറയും, നല്ല ഇലാസ്റ്റിക് ആവും. വലിച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ തിരിച്ച് പഴയ ഷേപ്പിലോട്ട് വരും. നമ്മൾ ചിലപ്പം ഈ റോഡിലൂടെയൊക്കെ പോകാൻ നേരം, യാത്ര ചെയ്യാൻ നേരം ചില ടയറുകളുടെയും ട്യൂബുകളുടെയൊക്കെ മുൻപിൽ കാണാം, വൾക്കനൈസ്ഡ് റബ്ബർ എന്നൊക്കെ ചിലപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ ഗൺ പൗഡർ, വെടിമരുന്ന്, അത് സൾഫർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വെടിയുണ്ടകളിലൊക്കെ, ഈ വെടിയുണ്ടയുടെയും വെടിയുണ്ട കവറിൻ്റെ ഇടയ്ക്കും ഈ ഗൺ പൗഡർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെടിവെക്കാൻ നേരം ആ ഗൺ പൗഡർ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിന് വെടിയുണ്ട പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അത് ശരിക്കും അതിനകത്ത് സൾഫർ ഉണ്ട് ഗൺ പൗഡറിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ക്രാക്കേഴ്സ്, നമ്മൾ കമ്പിത്തിരി, മത്താപ്പൂ, പടക്കം, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് സൾഫർ ഉപയോഗിക്കും. പിന്നെ ജീവനുള്ള എല്ലാത്തിനും, ജീവജാലങ്ങൾക്ക് ഒക്കെ സൾഫർ ഭയങ്കര അത്യാവശ്യമാണ്. കാരണം ചില ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ടാക്കാനായിട്ട് സൾഫർ ആവശ്യമാണ്. പിന്നെ സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങൾ, തൊലിയിൽ വരുന്ന രോഗങ്ങൾ ക്യൂർ ചെയ്യാനായിട്ട് സൾഫർ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഓയിൽമെൻറ്റിനകത്ത് സൾഫർ ഉപയോഗിക്കും. ചില ഷാംപൂ ഒക്കെ ഉണ്ട്, സെൽസൺ, കാൻഡിഡ് TV എന്നൊക്കെ പറഞ്ഞ ഷാംപൂ, അത് നമ്മളുടെ ഡാൻഡ്രഫ് തലേന്ന് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഷാംപൂ ആണ്. അതിനകത്ത് സൾഫർ ഉണ്ടാവും. ആ ഷാംപൂവിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണമായിരിക്കും. നമ്മൾ തിരുവെഴുത്തുകളിൽ, ബൈബിളിൽ സൾഫർ കാണുന്നത് ഉൽപ്പത്തി 19:23-25 വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ജനസിസ് 19:23-25. അവിടെ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ലോത്ത് റീച്ച്ഡ് ദ വില്ലേജ് ജസ്റ്റ് ആസ് ദ സൺ വാസ് റൈസിംഗ് ഓവർ ദ ഹൊറൈസൺ. ദെൻ ദ ലോർഡ് റെയിൻ ഡൗൺ ഫയർ ആൻഡ് ബേണിംഗ് സൾഫർ ഫ്രം ദ സ്കൈ ഓൺ സൊഡോം ആൻഡ് ഗൊമോര. ഹി അട്ടർലി ഡിസ്ട്രോയിഡ് ദം അലോങ് വിത്ത് ദി അതർ സിറ്റീസ് ആൻഡ് വില്ലേജസ് ഓഫ് ദ പ്ലെയിൻ, വൈപ്പിംഗ് ഔട്ട് ഓൾ ദ പീപ്പിൾ ആൻഡ് എവറി ബിറ്റ് ഓഫ് വെജിറ്റേഷൻ. മലയാളത്തിലെ ഉൽപ്പത്തി പുസ്തകം 19:23, 24, 25 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ലോത്ത് സോവേരിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സൊദോമിൻ്റെയും ഗൊമോരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ഈ ഗന്ധകമാണ് സൾഫർ. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂല നാശം വരുത്തി. അപ്പോൾ ദൈവം ആകാശത്തു നിന്നും ഈ ഗന്ധകം, സൾഫർ, ബ്രിംസ്റ്റോൺ വീഴ്ത്തി, ബേണിങ് സൾഫർ എന്നാണ് പറയുന്നത്, തീയും ഗന്ധകവും വീഴ്ത്തിയാണ് സൊദോം, ഗൊമോര, അതിൻ്റെ ചുറ്റുപാടുമുള്ള പട്ടണങ്ങളും അവിടുത്തെ പ്രദേശങ്ങളെല്ലാം, അവിടുത്തെ ഉള്ള ആൾക്കാരെയും സസ്യങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയായിരുന്നു. അതുകൊണ്ട് സൊദോമും ഗൊമോരയിൽ നിന്നും കൊണ്ടുവരുന്ന സൾഫർ 90% കൂടുതൽ, 90% കൂടുതൽ പ്യുവറാണ്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ സൾഫർ 40% ഒക്കെ പ്യുവറാവാറുള്ളൂ, 40%, ബാക്കി ഒക്കെ വേറെന്തെങ്കിലും ആയിരിക്കും. ഇപ്പോഴും സൊദോം ഗൊമോരയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഉന്മൂലനാശം കാണാം. നമ്മൾ ആ വീഡിയോ കണ്ടല്ലോ, അത് ഞാൻ നോട്ട്സിലിട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്സും അവിടെ ഉണ്ടായിരുന്ന വേറെ സ്ട്രക്ചേഴ്സൊക്കെ ഡിസ്ട്രോയിഡ് ആയിട്ട് ഈ സൾഫറിൻ്റെ അടിയിലായിട്ട് ഇരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് വേണേൽ മാതാപിതാക്കളുടെ കൂടെ ഇരുന്നത് ഒന്നുകൂടെ കാണാം. ഞാൻ ക്ലാസ്സിലൊരു ചെറിയ ക്ലിപ്പാണ് കാണിച്ചത്, പക്ഷേ ഒരു വലിയൊരു ഡോക്യുമെൻ്ററി തന്നെ നോട്ട്സിലിട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി ആരും സംസാരിക്കാറില്ല, കാരണം സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധിയെപ്പറ്റി പറയേണ്ടി വരും. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയെപ്പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് നിൽക്കുമ്പോൾ പാപത്തെപ്പറ്റി പറയേണ്ടി വരും. ദൈവം പാപത്തെ ന്യായം വിധിക്കുമെന്നൊന്നും ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. അവർക്ക് പാപം, ന്യായവിധി ഇതെല്ലാം വെറുതെ, അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നൊരു ഉദ്ദേശമേ മിക്ക ആൾക്കാർക്കും ഉള്ളൂ. സങ്കീർത്തനം 11:6 വായിച്ചാൽ നമ്മളവിടെ കാണുന്നത്, ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയാകും. Psalm 11:6, ഹീ വിൽ റെയിൻ ഡൗൺ ബ്ലേസിംഗ് കോൾസ് ആൻഡ് ബേണിംഗ് സൾഫർ ഓൺ ദ വിക്കറ്റ്, പണിഷിംഗ് ദം വിത്ത് സ്ക്രോച്ചിങ് വിൻസ്. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടാതെ ദൈവത്തിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അനുസരിക്കാത്തവരെ അവരെ ദൈവം ഗന്ധക പൊയ്കയിൽ ഇടും, അതായിരിക്കും അവരുടെ ഓഹരി, ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. സൊദോം ഗൊമോരയും അതിൻ്റെ ചുറ്റുപാടും ഉള്ള പട്ടണങ്ങൾ, സൊദോം ഒരു പട്ടണം, ഗൊമോര വേറൊരു പട്ടണം, അതിൻ്റെ ചുറ്റുപാടുമുള്ള പട്ടണങ്ങളെല്ലാം വളരെ ദുഷ്ടത പ്രവർത്തിക്കുന്ന പട്ടണങ്ങളായിരുന്നു നമുക്ക് വേദപുസ്തകത്തിൽ നിന്നറിയാം. Ehezkiel 16:41-49 വായിക്കുമ്പോൾ അവിടെ ആ സൊദോമിൻ്റെ ആ പട്ടണങ്ങളുടെ പാപത്തെപ്പറ്റി പറയുന്നുണ്ട്. നിൻ്റെ സഹോദരിയായ സൊദോമിൻ്റെ അകൃത്യമോ, ഗർവും തീൻപുളപ്പും നിർഭയസ്വൈര്യവും അവൾക്ക് അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവർ അഹങ്കാരികളായി എൻ്റെ മുമ്പിൽ മ്ലേച്ഛത ചെയ്തു, അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കി കളഞ്ഞു. ഇംഗ്ലീഷിൽ Ezekiel 16:49, സൊദോം സിൻസ് വെർ പ്രൈഡ്, ഗ്ലട്ടണി ആൻഡ് ലേസിനെസ്. While the poor and needy suffered outside her door, she did not aid the poor and needy. ഇനി 50-ാമത്തെ വാക്യം പറയുന്നത്, ഷീ വാസ് പ്രൗഡ് ആൻഡ് കമ്മിറ്റഡ് ഡിറ്റസ്റ്റബിൾ സിൻ, സോ ഐ വൈപ്ഡ് ഹെർ ഔട്ട് ആസ് യു ഹാവ് സീൻ. അപ്പോൾ ദൈവം പറയുന്ന ഡിറ്റസ്റ്റബിൾ സിൻസ്, മ്ലേച്ഛതകൾ, അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 4 കാര്യങ്ങളാണ് Ehezkiel കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യത്തേത് അഹങ്കാരം, പ്രൈഡ് എന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്, ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്, അത് ഭൗമികവും പൈശാചികവുമായ ജ്ഞാനത്തിൽ നിന്ന് വരുന്നതാണെന്ന് കണ്ടു. അഹങ്കാരം, പ്രൈഡ്, അഹങ്കാരം ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് കാണിക്കുക, ഷോ ഓഫൊക്കെ, നമ്മൾ തന്നെ വലിയ ആളാണെന്ന് വിചാരിച്ച് ഷോ ഓഫ് കാണിക്കാനായിട്ടൊക്കെ പോകുന്ന കാര്യങ്ങൾ. അടുത്തതിനെ പറ്റി പറയുന്നത് ഗ്ലട്ടണി അല്ലെങ്കിൽ എക്സസ് ഓഫ് ഫുഡ്, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഭക്ഷണം അവർക്കുണ്ടായിരുന്നു, കഴിച്ചു. അതിൻ്റെ അർത്ഥം അവരവരുടെ ഭക്ഷണം പാവപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്തില്ല എന്നാണ്. അവരൊന്നും തന്നെ ഷെയർ ചെയ്തില്ല പാവപ്പെട്ടവരുമായിട്ട്. മലയാളത്തിൽ ഗ്ലട്ടണി അല്ലെങ്കിൽ എക്സസീവ് ഫുഡിനെ പറയുന്നത് തീൻ പുളപ്പെന്നാണ്. പിന്നെ പറയുന്നത് പ്രോസ്പെറസ് ഈസ് എന്നാണ്, നിർഭയ സ്വൈര്യം അല്ലെങ്കിൽ ലേസിനെസ് എന്ന് പറയാം. അവരങ്ങനെ നല്ലപോലെ പണിയെടുക്കുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. അവരിൽ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു, പണം സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നും ഉണ്ടായിരുന്നു. പിന്നെ അവർ പാവങ്ങളെ സഹായിക്കാനായിട്ട് കൈ നീട്ടില്ല. അതാണ് നാലാമതായിട്ട് പറയുന്നത്. അപ്പം ദൈവം പറയുന്ന നാല് പാപങ്ങൾ ഇതാണ്, സൊദോം, ഗൊമോര, ആ ചുറ്റുപാടുള്ള പട്ടണങ്ങളെ പറ്റിയെല്ലാം. ഇതിൽ നിന്ന് തുടങ്ങിയാണ് ബാക്കിയുള്ള മ്ലേച്ഛതകളിലോട്ട് പോയത്. ആ മ്ലേച്ഛതകളിലോട്ട് ചെന്നെത്തിയപ്പോഴാണ് ദൈവം ന്യായവിധി വഴി തീയും ഗന്ധകവും അയച്ച് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞത്. ഇവരെ എല്ലാവരെയും, അവരുടെ പട്ടണങ്ങളും ചെടികളും എല്ലാം, മരങ്ങളും എല്ലാം നശിപ്പിച്ച് കളഞ്ഞത്. ഈ സൾഫർ ഗന്ധകം ആകാശത്ത് നിന്നും പൊഴിച്ചാണ് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞത്. അതുകൊണ്ട് ഈ നാല് കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കെയർഫുൾ ആയിരിക്കണം. നമ്മളൊരിക്കലും അഹങ്കാരികൾ, നിഗളികളാകരുത്, പ്രൈഡ് ഉണ്ടാവരുത്. നമ്മൾക്ക് നല്ല ശക്തി ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ അഹങ്കരിക്കരുത്. നമുക്ക് കാണാൻ സൗന്ദര്യം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ അഹങ്കരിക്കരുത്. നമ്മൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അതിൽ അഹങ്കരിക്കരുത്. നമുക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടെങ്കിൽ അതിൽ അഹങ്കരിക്കരുത്. ഒന്നിലും അഹങ്കരിക്കരുത്. പിന്നെ നമ്മൾ നമ്മളുടെ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണം, നമുക്ക് പറ്റുന്നിടത്തോളം. ഞാൻ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞല്ലോ, ഒരു ഗിഫ്റ്റ് ബോക്സ് എന്തെങ്കിലും വീട്ടിൽ വയ്ക്കുക നല്ലതാണെന്ന്. അത് ബോക്സ് തന്നെയാണെന്നില്ല, കബോർഡിലും ആയിരിക്കാം. നമുക്ക് കിട്ടുന്ന സാധനത്തിന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ആ ഗിഫ്റ്റ് ബോക്സിലോ കബോർഡിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഇല്ലാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ഗസ്റ്റായിട്ട് പോകുമ്പോഴോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു പാക്കറ്റ് ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചോക്ലേറ്റ് മുഴുവൻ നമ്മൾ തന്നെ തിന്ന് തീർക്കരുത്, തീർക്കണമെന്നില്ല. അതിനകത്തു നിന്ന് കുറച്ച് നമുക്ക് എടുത്തിട്ട് ബാക്കി ഗിഫ്റ്റ് ബോക്സിലോ കബോർഡിലോ, ആ ഗിഫ്റ്റ് വയ്ക്കുന്ന കബോർഡിലോ വയ്ക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ഗിഫ്റ്റ് ഇങ്ങനെ വാങ്ങിക്കേണ്ടി വരത്തില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം തന്നെ ഗിഫ്റ്റായിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. അത് അങ്ങനെയാണ് നമ്മളുടെ നമുക്കുള്ള കാര്യങ്ങൾ, സാധനങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുന്ന ഒരു രീതി. ഒത്തിരി പേർക്കും ഇപ്പം നമുക്ക് പിള്ളേർക്കും ഒത്തിരി തടി വയ്ക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ചിലർക്ക് ജന്മന ആ തടി ഉള്ള ഒരു ഇതുണ്ടാകും. പക്ഷേ ഒത്തിരി പേർക്കും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ഐസ്ക്രീം കഴിക്കുക, എന്നിട്ട് ആ മറ്റേ സോഫയിലിരുന്ന് ടി വി കാണുക. മഴയുടെ ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കുറച്ച് കൂടുതലായത് കാരണം ഞാൻ കുറച്ച് നേരത്തേക്ക് ഇത് പോസ് ചെയ്ത് വെച്ചു. അപ്പോൾ രണ്ടാമത് തുടങ്ങിയതാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് വെറുതെ ഇരുന്ന് ടി വി കണ്ട്, അങ്ങനെയാണ് മിക്ക ആൾക്കാരും തടിയന്മാരും അലസന്മാരും മടിയന്മാരും ഒക്കെയായി മാറുന്നത്. ഹാർട്ട് അറ്റാക്കും കൊളസ്ട്രോളും ഡയബറ്റിക്സും ഇതുപോലത്തെ അസുഖങ്ങളും പിടിപെടുന്നത്. ഇതുപോലത്തെ ആ ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ വീണ്ടും വീണ്ടും ഒത്തിരി ഒത്തിരി മ്ലേച്ഛതകൾ, ആ മ്ലേച്ഛമായ പാപങ്ങളിലേക്ക് വഴിതെളിക്കും. നമ്മളെപ്പോഴും ആ പാപങ്ങളെ, ആവശ്യക്കാരെ സഹായിക്കുന്ന ഒരു മനോഭാവം നമുക്ക് വേണം. കാരണം നമ്മുടെ ചുറ്റും എപ്പോഴും ആവശ്യക്കാരുണ്ടാകും. നമുക്ക് നമ്മളുടെ പൈസ ആവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സമയം ആവശ്യമുള്ള ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ സഹായം ആവശ്യമുള്ളവർ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് അടുക്കളയിൽ ചിലപ്പോൾ നമ്മളെ സഹായം ആവശ്യമുണ്ടാകും. വീട്ടിലെ അല്ലെങ്കിൽ വയലിലെ വേറെ ജോലികൾക്കായിട്ട് ചിലപ്പോൾ നമ്മളുടെ അപ്പന്മാർക്ക് ചിലപ്പോൾ നമ്മളെ ആവശ്യമുണ്ടാകും. ചിലപ്പം കാർ കഴുകുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മളെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ റെഡി ആയിരിക്കണം. ചിലപ്പം പാവപ്പെട്ട ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടാകും, നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഒരു 10 പെൻസിലിൻ്റെ സെറ്റ് കിട്ടുവാണെങ്കിൽ നമ്മളത് എല്ലാം ഉപയോഗിക്കാതെ അതിനകത്ത് കുറച്ച് പെൻസിൽ അത് മേടിക്കാൻ പറ്റാത്ത പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ദൈവത്തോട് അടുത്ത് നടന്നാൽ എപ്പോഴും ആവശ്യക്കാരെ ദൈവം നമുക്ക് കാണിച്ചു തരും, നമ്മളിലൂടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും. അപ്പോസ്തലനായ യാക്കോബ് ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബ് 1:27 പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. James 1:27, പ്യുവർ ആൻഡ് അൺഡിഫൈൽഡ് റിലീജിയൻ ബിഫോർ ഗോഡ് ആൻഡ് ഫാദർ ഈസ് ദിസ് ടു കെയർ ഫോർ ഓർഫൻസ് ആൻഡ് വിഡോസ് ഇൻ ദെയർ ഡിസ്ട്രസ് ആൻഡ് ടു കീപ് വൺ സെൽഫ് ഫ്രം ബീങ് പൊല്യൂട്ടഡ് ബൈ ദ വേൾഡ്. അൺസ്പോട്ടഡ് ബൈ ദ വേൾഡ്, അല്ലെങ്കിൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിൻ്റെ രീതിയിലല്ല ചിന്തിക്കുന്നത്, ലൗകികമായി ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഭൗമികമായ അല്ലെങ്കിൽ ലൗകികമായ ഒരു ജ്ഞാനമുണ്ട്, അത് യാക്കോബ് 3:15 പറയുന്നത്, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ജ്ഞാനമെന്നാണ്. അതുകൊണ്ടാണ് ആ ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കാതെ യാക്കോബ് 1:27 പറയുന്നത് പോലെ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം നമ്മളെ തന്നെ കാത്തുകൊള്ളുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താലാണ്. യാക്കോബ് 3:17 പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പ്യുവർ, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പോസ്തലനായ യാക്കോബ് നമ്മളെ അത് പഠിപ്പിക്കുന്നത് യാക്കോബ് 2:8 എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തിരുവെഴുത്ത് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ. അപ്പോൾ രാജകീയ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഒരു രാജാവുണ്ട് ഭരിക്കുന്ന, ആ രാജാവ് തരുന്ന കൽപ്പനയാണ്. അതെന്താണ്? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നാണ്. കൂട്ടുകാരെ നമുക്ക് സ്നേഹിക്കാം, പക്ഷേ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ കൃപ അല്ലെങ്കിൽ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തത്തെ പറ്റി പഠിക്കുന്നത്. കർത്താവിൻ്റെ കൃപ, ആ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു എങ്ങനെ തൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പോലും മരിച്ചു, ആ ഒരു സ്നേഹത്തിൽ നമുക്ക് നമ്മളുടെ കൂട്ടുകാരനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ, ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ അതേ പ്രകൃതം സ്വഭാവം നമുക്ക് ലഭിക്കുക എന്നതാണ്. കർത്താവ് ഒരിക്കലും സ്വാർത്ഥനായിരുന്നില്ല. കർത്താവ് തൻ്റെ സ്നേഹിതന്മാരെയും ശത്രുക്കളെ പോലും മരണം വരെ സ്നേഹിച്ചു. അപ്പോൾ ആ ദൈവത്തിൻ്റെ, ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് തന്ന് നമ്മളെ ദൈവത്തിന് രൂപാന്തരപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ഇതൊരു പക്ഷേ പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല, ഇത് ഒരു സ്ലോ പ്രോസസ്സായിരിക്കും ചിലപ്പോഴൊക്കെ. പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ജീവിക്കും തോറും നമുക്ക് രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ക്രിസ്തുവിൻ്റെ തികവിലേക്ക് വളർന്ന് വരും. Luke 17:26-30 ഉള്ള വാക്യങ്ങൾ നമ്മൾ പിന്നെ വായിച്ചു. അത് പറയുന്നത്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്തു, എല്ലാവരെയും മുടിച്ച് കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. കർത്താവ് ഇവിടെ മനുഷ്യനായി ജീവിച്ചപ്പോൾ പലപ്പോഴും തന്നെപ്പറ്റി പറഞ്ഞത് ദൈവപുത്രൻ ദൈവപുത്രൻ എന്നല്ല, മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ എന്നായിരുന്നു. കാരണം ദൈവം മനുഷ്യനായി വന്നത് മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ദൈവത്തിന് മനുഷ്യനെ എങ്ങനെയാക്കി തീർക്കണം എന്ന് കാണിക്കാനാണ്. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം മനുഷ്യന് പരിശുദ്ധാത്മാവിൽ കൂടെ കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവെന്ന ദാനം വഴി ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെയായിരിക്കും, എങ്ങനെ ജീവിക്കും എന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് കർത്താവ് രണ്ടാമത് തിരിച്ചു വരുന്നതിന് മുമ്പേ ഈ ലോകത്ത് നോഹയുടെ കാലഘട്ടത്ത് നടന്നതുപോലെ കാര്യങ്ങളായിരിക്കുമെന്നാണ്. നോഹയുടെ കാലഘട്ടത്ത് അവർ തിന്നും കുടിച്ചും പാർട്ടിയിങ് ആയിരുന്നാണ് പറയുന്നത്. പലതരം പാർട്ടികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് വിവാഹ പാർട്ടികൾ, വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും നോഹ അവിടെ പെട്ടകത്തിൽ കയറുന്നത് വരെ ഇതുതന്നെയായിരുന്നു സന്തോഷവും ഉല്ലാസവും ഒക്കെ. പക്ഷേ നോഹ പെട്ടകത്തിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ജലപ്രളയം വന്ന് എല്ലാവരെയും നശിപ്പിച്ചു, മുക്കി കൊന്നുകളഞ്ഞു. അപ്പോൾ അവസാനം വരെ അവിടെ ജനങ്ങൾ അവരെ രക്ഷയെ പറ്റിയൊന്നും ആലോചിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല. അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ പറ്റിയൊന്നും അവർ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പെരുമാറ്റങ്ങൾ പാപമാണോ, ദൈവത്തിന് പ്രസാദകരമാണോ, അതോ ദൈവം ന്യായം വിധിച്ച് സൊദോം ഗൊമോരയെ പോലെ തീയിലിട്ട് നശിപ്പിക്കുന്നതാണോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധത്തെ പറ്റിയൊന്നും അവർ ആലോചിച്ചില്ല. അതുകൊണ്ട് അവരുടെ നാശം പെട്ടെന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ലൂക്കോസ് 17:28 പറയുന്നത് നോഹയുടെ കാലഘട്ടം പോലെ ലോത്തിൻ്റെ കാലഘട്ടം പോലെയും ആയിരിക്കും കർത്താവ് രണ്ടാമത് വരുന്നതിന് മുമ്പെന്നാണ്. ആൾക്കാർ അവരുടെ ദൈനംദിന കാര്യങ്ങളിലൂടെ പോയി, അവിടെ തിന്നു കുടിച്ചു, പാർട്ടി നടത്തി, സാധനങ്ങൾ വാങ്ങിച്ചു, വിറ്റു, കൃഷി ചെയ്തു, കെട്ടിടങ്ങളുണ്ടാക്കി. എപ്പോൾ വരെയാ? ലോത്ത് സൊദോം വിട്ട ആ പകൽ വരെ. അപ്പം എല്ലാം നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ആകാശത്ത് നിന്ന് ഗന്ധകം, സൾഫറും തീയും വന്ന് അവരെ എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞത്. അപ്പോൾ കർത്താവ് വരുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം വളരെ നോർമലായി, എല്ലാവരും ഈ ബിസിനസ് യൂഷ്വൽ ബിസിനസ്സിൽ കൂടെ പൊക്കൊണ്ട് പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കൊറോണ കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു നല്ലൊരു നോർമൽ ഒരു ഇതിലോട്ട് ആൾക്കാർ തിരിച്ച് പോയേക്കാം. നമ്മളീ പേടിക്കുന്ന പോലെയൊന്നും കർത്താവ് വരണമെന്നില്ല. കാരണം എല്ലാം നോർമലായിട്ട് പോയി, ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവിൻ്റെ വരവ്. കർത്താവിനെ അന്വേഷിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ വരവ് അടുത്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജാഗ്രതയോടെ ജീവിക്കണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കർത്താവ് രണ്ടാമത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൊദോമിൻ്റെ പാപങ്ങളായ അഹങ്കാരം, അതുപോലെ തന്നെ ബാക്കിയുള്ളവരോട് നമ്മൾ നമ്മളുടെ സാധനങ്ങൾ പങ്കുവെക്കാതിരിക്കുക, അലസമായിട്ട് മടിപിടിച്ചിരിക്കുക, പാപങ്ങളെ സഹായിക്കാതിരിക്കുക എന്നീ പാപങ്ങളിൽ നമ്മൾ പെട്ട് പോകരുത്. കഠിനാധ്വാനമില്ലാത്ത ഒരു ജീവിതശൈലി, സ്വാർത്ഥതയുള്ളൊരു ജീവിതശൈലി, അഹങ്കാരമുള്ളൊരു ജീവിതശൈലി, ബാക്കിയുള്ളവർ കരുണ കാണിക്കാതെ ജീവിക്കുന്നൊരു ജീവിതശൈലിയായിരുന്നു സൊദോമിൻ്റെ പാപം. നമ്മളങ്ങനെ ആയിരിക്കരുതെന്നാണ് കർത്താവ് നമ്മളെ വാൺ ചെയ്യുന്നത്. വെളിപാട് പുസ്തകം 21:8 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു രണ്ടാം മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളുടെ ഈ ശരീരത്തിലുള്ള മരണം കഴിഞ്ഞ് നമ്മളുടെ ആത്മാവ് ഈ ശരീരം വിട്ടു പോകുമ്പോൾ, പ്രാണനും ആത്മാവും ഈ ശരീരം വിട്ടു പോയി കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന ഒരു മരണത്തെപ്പറ്റിയാണ് പറയുന്നത്, രണ്ടാം മരണം. അതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ, അത് രണ്ടാം മരണം. അപ്പോൾ ഒരു രണ്ടാം മരണത്തെപ്പറ്റി പറയുന്നുണ്ട്. അവിടെയും എന്താണ് ഈ രണ്ടാം മരണം? അവിടെ അവർക്കുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക, ലേക്ക് ഓഫ് ഫയർ ആൻഡ് ബേണിംഗ് ഫയർ ആൻഡ് സൾഫർ. റെവലേഷൻ 21:8: ബട്ട് ടു ദ കവാർഡ്ലി ആൻഡ് അൺബിലീവിങ് ആൻഡ് അബോമിനബിൾ ആൻഡ് മേഡറേഴ്സ് ആൻഡ് സെക്ഷ്വലി ഇമ്മോറൽ ആൻഡ് സോസറേഴ്സ് ആൻഡ് ഐഡലേറ്റേഴ്സ് ആൻഡ് ഓൾ ലയേഴ്സ് ദെയർ പ്ലേസ് വിൽ ബി ഇൻ ദ ലേക്ക് ദാറ്റ് ബേൺസ് വിത്ത് ഫയർ ആൻഡ് സൾഫർ. ദ ദിസ് ഇസ് ദ സെക്കൻഡ് ഡെത്ത്. അപ്പോൾ വചനം ആ ഒരു ലേക്ക്, ഒരു തടാകം, ഒരു പൊയ്കയെ പറ്റി പറയുന്നുണ്ട്. ആ പൊയ്കയിൽ കത്തുന്ന തീയും ഗന്ധകവും, ബേണിംഗ് ഫയർ ആൻഡ് സൾഫർ ആണുള്ളത്. അവിടേക്കാണ് മാനസാന്തരപ്പെടാതെ ഉള്ള മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകുന്നത് സൊദോം ഗൊമോരയിൽ കത്തുന്ന തീയും ഗന്ധകവും ആകാശത്ത് നിന്ന് ഇട്ട് അവിടെ നാശം വിതച്ചപ്പോൾ, അവിടുത്തെ പാപത്തെ ന്യായം വിധിച്ചപ്പോൾ, പാപികളെ, മാനസാന്തരപ്പെടാത്ത പാപികളെ ദൈവം കൊന്നപ്പോൾ, നശിപ്പിച്ചപ്പോൾ, അത് നമ്മൾ ഈ വരാനുള്ള ഒരു വലിയ സിനിമയുടെ ഒരു ട്രെയിലർ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ തീയും ഗന്ധവും കൊണ്ട് അവിടെ നശിച്ചു പോയുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് കീഴ്പ്പെടുത്താത്ത എല്ലാവരെയും ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം ത്യജിക്കുന്ന, വേണ്ടാന്ന് പറയുന്ന എല്ലാവരെയും, അവരുടെ പാപ സ്വഭാവം പ്രകൃതം മുറുകി പിടിച്ച് അതിൽ ജീവിക്കുക ആനന്ദിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും ആ ഗന്ധക പൊയ്ക, കത്തുന്ന തീയുള്ള ആ ഗന്ധക പൊയ്കയിലോട്ട് ഇടും എന്നാണ് പറയുന്നത്. അതായിരിക്കും അവരുടെ ഇൻ ഓഹരി എന്നാണ് പറയുന്നത്, പോർഷൻ. ഈ പാപ സ്വഭാവത്താൽ ജനിച്ച നമ്മളെ ഈ ഗന്ധക പൊയ്കയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. റോമർ 5:6-11 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. റോമർ 5:6-11, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ അവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ റോമൻസ് 5:6-11 ഇങ്ങനെയാണ്, വെൻ വി വർ അട്ടർലി ഹെൽപ്ലെസ് ക്രൈസ്റ്റ് കെയിം അറ്റ് ജസ്റ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ഡൈഡ് ഫോർ അവർ സിൻസ്. നൗ മോസ്റ്റ് പീപ്പിൾ വുഡ് നോട്ട് ബി വില്ലിംഗ് ടു ഡൈ ഫോർ അൻ അപ്രൈറ്റ് പേഴ്സൺ, ദോ സംവൺ മൈറ്റ് പെർഹാപ്സ് ബി വില്ലിംഗ് ടു ഡൈ ഫോർ എ പേഴ്സൺ ഹൂ ഇസ് എസ്പെഷ്യലി ഗുഡ്. ബട്ട് ഗോഡ് ഷോഡ് ഹിസ് ഗ്രേറ്റ് ലവ് ഫോർ അസ് ബൈ സെൻഡിങ് ക്രൈസ്റ്റ് ടു ഡൈ ഫോർ അസ് വൈൽ വി വർ സ്റ്റിൽ സിന്നേഴ്സ്. And since we have been made right in God's sight by the blood of Christ, He will certainly save us from God's condemnation. For since our friendship with God was restored by the death of His Son, while we were still His enemies, we will certainly be saved through the life of His Son. So now we can rejoice in our wonderful new relationship with God because our Lord Jesus Christ has made us friends with God. അപ്പോൾ കർത്താവ് നമ്മളുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി കുരിശിൽ മരിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് തരേണ്ടിയിരുന്ന ആ പണിഷ്മെൻ്റ്, അത് ആ കർത്താവ് തൻ്റെ മേലെടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ ലേക്ക് ഓഫ് ഫയർ ഗന്ധക പൊയ്കയിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതാണ് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം. അതിൻ്റെ അടുത്ത ഭാഗം, അങ്ങനെ നമ്മൾ ആ ഗന്ധകപ്പൊയ്കയിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, അവൻ്റെ ജീവനാൽ, ബൈ ഹിസ് ലൈഫ്, അവൻ്റെ ജീവൻ, അവൻ്റെ ദിവ്യ സ്വഭാവം, അവൻ്റെ കൃപ നമ്മളുടെ അകത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ ആ നമ്മളെ അടിമത്തത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുമെന്നാണ്. പിന്നെ നമ്മൾ കൈൻഡ്നസ് ബൂമറാങ് എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു. ഒരാളുടെ ആ ഒരു നല്ല കരുണയുള്ള പ്രവൃത്തി ആ സമൂഹത്തിൽ ഒത്തിരി പേരെ കരുണയുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും അവസാനം ആ അദ്ദേഹത്തിന് തന്നെ ആ തിരിച്ച് ആ ഒരു കരുണ പ്രവൃത്തി കിട്ടുകയും ചെയ്യുന്ന ഒരു പാട്ട് നമ്മൾ കണ്ടു, ഒരു യൂട്യൂബ് വീഡിയോ. അപ്പോൾ ആ ആദ്യത്തെ മനുഷ്യൻ ദിവസത്തിൻ്റെ രാവിലെ തന്നെ ഒരു കരുണയുള്ള പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തി അനുഭവിച്ച ആൾ വേറൊരാളുടെ കാരണമുള്ള പ്രവൃത്തി ചെയ്തു, അങ്ങനെ അങ്ങനെ അങ്ങനെ അത് സ്പ്രെഡാണെന്നാണ് നമ്മൾ കണ്ടത്. നമുക്കെപ്പോഴും അത് കരുണയുള്ള പ്രവൃത്തി തിരിച്ച് കിട്ടണമെന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ കരുണയുള്ളതായിരിക്കണം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. നമ്മളുടെ വീട്ടിലാണ് അതാദ്യം തുടങ്ങേണ്ടത്. അതിനുശേഷം നമ്മൾ ഓഫീസിൽ പോകുമ്പോഴോ നമ്മുടെ ബിസിനസ് സ്ഥലത്തോ ഒക്കെ ഈ കരുണ ഉള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഉയരത്തിലുള്ള ജ്ഞാനം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ കാണിക്കുന്ന ആ കരുണ അതിങ്ങനെ വ്യാപരിച്ച് ആ ദിവസം മുഴുവൻ ആ കരുണ നമ്മളിലൂടെ സമൂഹത്തിലോട്ട് വ്യാപരിക്കും. പലരിലൂടെയും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. നമ്മളെന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയാണ് നമ്മൾ തിരിച്ച് കൊയ്യുക. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ആൾക്കാരും നമ്മളോട് കരുണ കാണിക്കാനാണ് തോന്നിയേക്കാം. ഒരുപക്ഷേ നമ്മൾ കരുണ വിതയ്ക്കാത്തത് കൊണ്ടായിരിക്കാം അത്. നമ്മളെപ്പോഴും ആൾക്കാരോട് ദേഷ്യവും അമർഷവും ഒക്കെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അത് തന്നെ നമ്മളും കൊയ്യുള്ളൂ. ഗലാത്യരുടെ പുസ്തകത്തിൽ വചനം പറയുന്നുണ്ട്, ദൈവത്തെ ആരും കളിയാക്കുന്നില്ല, കാരണം വിതയ്ക്കുന്നത് കൊയ്യും. നമ്മൾ ജഡത്തിന് വിതച്ചാൽ ജഡത്തിനുള്ളത് കൊയ്യും, ആത്മാവിന് വിതച്ചാൽ ആത്മാവിൽ നിന്നുള്ളത് കൊയ്യും. അപ്പോൾ നമ്മളെന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമുക്കിങ്ങോട്ടും തിരിച്ച് കിട്ടുക. നോട്ട്സിൽ റിസോഴ്സസിൽ 10-ാമത്തെ റിസോഴ്സായിട്ട് ഞാൻ സൊദോം ആൻഡ് ഗൊമോര അതിൻ്റെ ഒരു ഫുൾ ഡോക്യുമെൻ്ററി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് പേരൻസിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഞാൻ ക്ലാസ്സിൽ കുറച്ചല്ലേ കാണിച്ചുള്ളൂ. ദൈവം അനുവദിക്കുന്ന ദിവസം നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ഇൻഡോനേഷ്യയിലെ ഒരു വോൾക്കാനോ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഒരു വീഡിയോയും കണ്ടായിരുന്നു. ആ അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന ആ പുക, അതിനകത്ത് സൾഫറുണ്ട്. അപ്പം പൈപ്പ് വെച്ച് ആ പുക താഴോട്ട് കൊണ്ടുവരികയും താഴോട്ട് കൊണ്ടുവന്ന് അത് കണ്ടൻസ് ചെയ്യാൻ നേരം അതിങ്ങനെ ലിക്വിഡായിട്ട് മാറി പിന്നെ അത് സോളിഡിഫൈ ചെയ്ത് സൾഫറായി കിട്ടുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ സൾഫർ എങ്ങനെയാണ് കത്തുന്നതെന്ന് കണ്ടു. സൊദോമിലുള്ള ആ ഡോക്യുമെൻ്ററിയിൽ സൊദോമിൽ നിന്നുള്ള സൾഫർ കത്തിക്കുന്നത് നമ്മൾ കണ്ടു. അത് രണ്ടും ഒരുപോലെയാണ് കത്തുന്നത്. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വി ലവ് യു.